ജനഗണ മന അധിനായക ജയേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മരാഗ ദ്രാവിഡ ഉത്കളവംഗ ഹിമാചല യമുനാ ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേയാഗി തവ ശുഭ ആശിഷ മാഗി Yeah.